السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. തഫ്സീർ അൽബൈലാവി സൂറത്തുൽ ബഖറയുടെ 18-ാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. സൂറത്തുൽ ബഖറയിലെ രണ്ട് ആയത്തുകൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അലിഫ് ലാം മീം, ദാലികൽ കിതാബുൽ റൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ നടത്തിയത്. ഇന്ന് ഇൻഷാല്ലാ സൂറത്തുൽ ബഖറയുടെ 3-ാമത്തെ ആയത്ത്, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്സലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ എന്ന ആയത്താണ് നമുക്ക് ചർച്ച ആരംഭിക്കാനുള്ളത്. സാധാരണ പോലെ ആദ്യം എടുക്കുന്ന ഭാഗങ്ങൾ അല്പം വായിക്കാം, പിന്നീട് അതിന്റെ അർത്ഥതലങ്ങളെ പരിശോധിക്കാം. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി إما موصول بالمتقين على أنه صفة مجرورة مقيدة له إن فسر التقوى بترك ما لا ينبغي مترتبة عليه ترتيب التحلية على التخلية والتصوير على التصقير أو موضحة إن فسر بما يعم فعل الحسنات وترك السيئات لاشتماله على ما هو أصل الأعمال وأساس الحسنات من الإيمان والصلاة والصدقة فإنها أمهات الأعمال النفسانية والعبادات البدنية والمالية المستتبعة لسائر الطاعات والتجنب عن المعاصي غالبا ألا ترى إلى قوله تعالى إن الصلاة تنهى عن الفحشاء والمنكر وقوله عليه الصلاة والسلام الصلاة عماد الدين والزكاة قنطرة الإسلام أو مسوقة للمدح بما تضمنه المتقين وتخصيص الإيمان بالغيب وإقامة الصلاة وإيتاء الزكاة بالذكر إظهار لفضلها على سائر ما يدخل تحت اسم التقوى أو على أنه مدح منصوب او مرفوع بتقدير اعني او هم الذين واما مفصول عنه مرفوع بالابتداء وخبره اولئك على هدى فيكون الوقف على المتقين تاما. ഇത്രയും ഭാഗങ്ങൾ ഇൻഷാല്ലാ നമുക്ക് ഇന്ന് പരിശോധിക്കാം. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി ഇമ്മാ മൗസൂലുൻ ബിൽ മുത്തഖീന വ ഇമ്മാ മഫ്സൂലുൻ അൻഹു. ആദ്യം പറയുന്നത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി എന്ന് തുടങ്ങുന്ന ഈ ആയത്ത് ഇമ്മാ മൗസൂലുൻ ബിൽ മുത്തഖീന. കഴിഞ്ഞ ആയത്ത് അവസാനിപ്പിച്ച അൽ മുത്തഖീൻ, ഹുദല്ലിൽ മുത്തഖീൻ എന്ന അൽ മുത്തഖീൻ എന്നതിനോട് ബന്ധിച്ചതാണ്. വ ഇമ്മാ മഫ്സൂലുൻ അൻഹു എന്ന് ശേഷം പറയുന്നുണ്ട്, അല്ലെങ്കിൽ അതിൽ അതിനോട് ബന്ധിക്കാത്തതാണ്. ഇമാം മൗസൂലുൻ എന്നതിന്റെ ഖസീമ് ഇമാം മഫ്സൂലുൻ അൻഹു എന്ന് ശേഷം അദ്ദേഹം പറയുന്നുണ്ട്. അൽ മുത്തഖീൻ എന്നതിനോട് ബന്ധിച്ചതാണ് അല്ലെങ്കിൽ ബന്ധിക്കാത്തതാണ്. ബന്ധിച്ചതാണ് എന്ന് വെക്കുമ്പോൾ അവിടെ രണ്ട് തരത്തിൽ പറയാം. ഒന്നുകിൽ അൽ മുത്തഖീൻ എന്നതിന്റെ സിഫത്താണ് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി എന്ന്, അല്ലെങ്കിൽ സാധാരണ സിഫത്താണ് എന്ന് പറയുമ്പോൾ അവിടെയുള്ള രണ്ട് സാധ്യതകൾ പോലെ. നഹ്വിന്റെ കിതാബുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സിഫത്താകുമ്പോൾ ഒന്നുകിൽ കളയപ്പെട്ട അയനിയുടെ മഫ്ഊലായി, അല്ലെങ്കിൽ കളയപ്പെട്ട ഹും എന്ന മുബത്തദയിന്റെ ഖബറായി ഒക്കെ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി എന്നതിനെ വെക്കാം. ബന്ധിച്ചതാണ്, അൽ മുത്തഖീൻ എന്നതിനോട് ബന്ധിച്ചതാണ് എന്ന് വെക്കുമ്പോൾ സിഫത്തായിട്ട് വെക്കാം, അല്ലെങ്കിൽ കളയപ്പെട്ട ഫീലിന്റെ മഫ്ഊലായിട്ടോ കളയപ്പെട്ട മുബ്തദഇന്റെ ഖബറായിട്ടോ വെക്കാം എന്നാണ് ആദ്യം അദ്ദേഹം പറയുന്നത്. ഇമാം മൗസൂലുൻ ബിൽ മുത്തഖീന അല അന്നഹു സിഫത്തുൻ, സിഫത്താണ് എന്നത് പ്രകാരം. സിഫത്താണ് എന്ന് പറയുമ്പോൾ അവിടെ മൂന്ന് തരം സാധ്യതകളുണ്ട്. അതും നമ്മൾ നഹ്വിന്റെ കിതാബുകളിൽ പഠിച്ചിട്ടുണ്ട്. സിഫത്താകുമ്പോൾ ഒന്നുകിൽ മൗസൂഫിന്റെ അർത്ഥം തന്നെയാവും. മൗസൂഫ് മുജ്മലായും സിഫത്ത് മുഫസ്സലായും പറയുന്ന സിഫത്ത് കാശിഫ അല്ലെങ്കിൽ സിഫത്ത് മുഅരിഫ, സിഫത്ത് മുവല്ലിഹ എന്നൊക്കെ പറയുന്ന സിഫത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആദ്യം പറയുന്ന മൗസൂഫ്, ആ മൗസൂഫ് തന്നെയായിരിക്കും സിഫത്തും. പക്ഷെ മൗസൂഫ് മുജ്മലായി പറഞ്ഞു, ഇത് മുഫസ്സലായി പറഞ്ഞു എന്ന് മാത്രം. അൽ ജിസ്മു തവീലുൽ അരീദുൽ അമീഖു എന്ന് നമ്മൾ പറയുന്ന ഇടത്ത് അവിടെ ജിസ്മു എന്നാൽ, ജിസ്മു എന്നാൽ തൂലും അർലുമുക്കും ഉള്ളതാണ്, നീളവും വീതിയും ആഴവുമുള്ള തടി എന്ന് പറയുമ്പോൾ തടി എന്നത് തന്നെ, അൽ ജിസ്മു എന്നത് തന്നെ തൂലും അർലുമുക്കും ഉള്ളതാണ്. എന്നാൽ അൽ ജിസ്മു എന്നതിന് അത്തവീലുൽ അരീദുൽ അമീഖു എന്ന് സിഫത്ത് പറയുമ്പോൾ മുജ്മലായി പറഞ്ഞ അൽ ജിസ്മു എന്നതിനെ മുഫസ്സലായി പറഞ്ഞു, അതാണ് അത്തവീലുൽ അരീദുൽ അമീഖു എന്ന് പറയുന്ന സിഫത്ത് എന്നാണ് പറയാ. ആ സിഫത്തിനെ അഥവാ മൗസൂഫിന്റെ മഫ്ഹൂമിന് പുറത്തല്ലാത്ത മൗസൂഫിന്റെ മഫ്ഹൂമ് തന്നെയായ, എന്നാൽ മൗസൂഫ് മുജ്മലും സിഫത്ത് മുഫസ്സലുമായി പറയപ്പെടുന്ന സിഫത്തുകൾക്കാണ് സിഫത്ത് കാശിഫ, സിഫത്ത് മുവല്ലിഹ, സിഫത്ത് മുഅരിഫ എന്നൊക്കെ പറയാറുള്ളത്. പിന്നെ പറയുന്ന സിഫത്ത് സിഫത്ത് മാദിഹയും സിഫത്ത് മുഖയ്യിദയുമാണ്. സിഫത്ത് മുഖയ്യിദ എന്നാൽ ഉപാധി, കൈദ് എന്ന് പറഞ്ഞാൽ ഉപാധിയാണ്, ഉപാധി നൽകുന്ന സിഫത്ത്. ഉപാധി നൽകുന്ന സിഫത്ത് എന്ന് പറഞ്ഞാൽ ഈ സിഫത്ത് മൗസൂഫിന്റെ മഫ്ഹൂമിന് പുറമെയുള്ള ഒരർത്ഥമായിരിക്കും. സൈദുനിൽ ഫാലിലു, അതാനി സൈദുനിൽ ഫാലിലു, എന്റെ അടുത്ത് ശ്രേഷ്ഠനായ സൈദ് വന്നു എന്ന് പറയുമ്പോൾ അവിടെ ശ്രേഷ്ഠനായ സൈദും ഉണ്ടാവും, ശ്രേഷ്ഠനല്ലാത്ത സൈദും ഉണ്ടാവുമല്ലോ. സൈദ് എന്നത് എന്ന മഫ്ഹൂമിന്റെ പുറമെയുള്ള കാര്യമാണ് ശ്രേഷ്ഠനാവുക എന്നത്. നേരത്തെ പറഞ്ഞാൽ ജിസ്മിന്റെ മഫ്ഹൂമിനുള്ളിലാണ് അരീദും അതുപോലെ തന്നെ അൽ അരീദുൽ അത്തവീലുൽ അരീദുൽ അമീഖു എന്നത്. എന്നാൽ ഇവിടെ അൽ ഫാലിലു എന്നത് സൈദ് എന്ന മഫ്ഹൂമിന്റെ പുറമെയുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ അത്താനി സൈദുനിൽ ഫാലിലു എന്ന് പറഞ്ഞാൽ ഫാലിൽ എന്ന ഉപാധിയുള്ള സൈദ്, അതായത് ശ്രേഷ്ഠൻ എന്ന ഉപാധിയുള്ള സൈദ്, ഫാസിഖ് എന്ന ഉപാധിയുള്ള സൈദ് അല്ല എന്റെ അടുത്ത് വന്നത്, ശ്രേഷ്ഠൻ എന്ന ഉപാധിയുള്ള സൈദാണ് വന്നത്. ഇനി അൽ ഫാസിഖു എന്ന് പറഞ്ഞാൽ അത്താനി സൈദുനിൽ ഫാസിഖു എന്ന് പറഞ്ഞാൽ ഫാസിഖ് എന്ന ഉപാധിയുള്ള സൈദാണ് എന്റെ അടുത്ത് വന്നത്. അപ്പോൾ സൈദ് എന്ന മഫ്ഹൂമിന് പുറമെയുള്ള കാര്യമാണ് അൽ ഫാലിൽ എന്ന അല്ലെങ്കിൽ അൽ ഫാസിഖ് എന്ന സിഫത്ത്. ആ സിഫത്തിനെ മുഖയ്യിദത്തായ സിഫത്ത്, ഉപാധി നൽകുന്ന സിഫത്ത് എന്നാണ് പറയാം. എന്നാൽ ഈ ഉപാധി നേരത്തെ അറിയാമെങ്കിൽ, ഉദാഹരണത്തിന് നാളെ നമ്മളടുത്ത് വരുന്ന സൈദ്, ആ സൈദിനെ കുറിച്ച് നമുക്കറിയാം ശ്രേഷ്ഠനായ സൈദാണ് നാളെ നമ്മളടുത്ത് വരാനുള്ളത് എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ പറയാണ് തീ സൈദുനിൽ ഫാദിലു ഗദൻ, ശ്രേഷ്ഠനായ സൈദ് നമ്മളടുത്ത് നാളെ വരും എന്ന് പറയുമ്പോൾ മുത്തക്കല്ലിമിന് ആദ്യമേ അറിയുന്ന സിഫത്താണ് നാളെ വരാൻ പോകുന്ന സെയ്ദ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ സമസ്തയുടെ പ്രസിഡന്റായ സെയ്ദ് ജിഫ്രി തങ്ങൾ നാളെ എന്റെ വീട്ടിൽ വരും എന്ന് പറയാൻ. അപ്പൊ സമസ്തയുടെ പ്രസിഡന്റായ എന്ന ആ സിഫത്ത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മൾ ആരോടാണോ സംസാരിക്കുന്നത്, സംസാരിക്കുന്നയാൾക്ക് ആദ്യമേ അറിയാം സമസ്തയുടെ പ്രസിഡന്റാണ് ജിഫ്രി തങ്ങൾ എന്ന്. അപ്പൊ നമ്മൾ പറയാണ് സമസ്തയുടെ പ്രസിഡന്റായ ജിഫ്രി തങ്ങൾ നാളെ എന്റെ വീട്ടിൽ വരും എന്ന് പറയുമ്പോൾ സമസ്തയുടെ പ്രസിഡന്റായ എന്ന ആ സിഫത്ത് മുഖയ്യിദത്തായ സിഫത്തല്ല, പുറമെയാണ്, അഥവാ ജിഫ്രിത്തങ്ങൾ എന്ന ആ മഫ്ഹൂമിന്റെ പുറമെയുള്ള കാര്യമാണ് സമസ്തയുടെ പ്രസിഡന്റായ എന്ന സിഫത്തിന്റെ അർത്ഥം. പക്ഷേ സമസ്തയുടെ പ്രസിഡന്റായ എന്നത് നമ്മൾ സംസാരിക്കുന്ന നമ്മുടെ മുഖാത്തബിന് അറിയാവുന്ന, ആദ്യമേ അറിയാവുന്ന കാര്യമായതുകൊണ്ട് തന്നെ സമസ്തയുടെ പ്രസിഡന്റായ എന്ന സിഫത്ത് മാദിഹത്തായ സിഫത്താണ്, പ്രശംസിക്കുന്ന സിഫത്താണ്. അങ്ങനെ പ്രശംസിക്കുന്ന സിഫത്തോ അല്ലെങ്കിൽ ദമ്മ് ചെയ്യുന്ന സിഫത്തോ ഉണ്ടാവാം. ദമ്മ് ചെയ്യുന്ന സിഫത്ത്, വിമർശിക്കുന്ന അല്ലെങ്കിൽ ആക്ഷേപിക്കുന്ന സിഫത്തും ഉണ്ടാകാം. ഫാസിഖായ സെയ്ദ് നാളെ എന്റെ അടുത്ത് വരും, അതായത് സെയ്ദിനെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം, സംസാരിക്കുന്നയാൾക്ക് അറിയാം അവൻ ഫാസിഖാണ് എന്ന്. എങ്കിൽ അവിടെ ഫാസിഖായ സെയ്ദ് വരും എന്ന് പറഞ്ഞാൽ അവിടെ ഫാസിഖ് എന്ന് പറഞ്ഞത് ദമ്മിന് വേണ്ടിയാണ്. ഇങ്ങനെ ദമ്മിന് വേണ്ടിയോ മദ്ഹിന് വേണ്ടിയോ പറയപ്പെടുന്ന സിഫത്തുമുണ്ട്. മദ്ഹ് ചെയ്യുന്നതോ ദമ്മ് ചെയ്യുന്നതോ ആയിട്ടുള്ള സിഫത്തുണ്ട്, മുഖയ്യിദത്തായ സിഫത്തുണ്ട്, അതുപോലെ തന്നെ ആദ്യം പറഞ്ഞ മുവല്ലിഹത്തായ അല്ലെങ്കിൽ കാശിഫത്തായ അല്ലെങ്കിൽ മുഅരിഫത്തായ സിഫത്തുണ്ട്. ഇങ്ങനെ മൂന്ന് തരത്തിൽ സിഫത്ത് വരാറുണ്ട്. ഈ മൂന്ന് സാധ്യതകളും അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി എന്നത് സിഫത്തായി വെക്കുമ്പോൾ പറയാം എന്നാണ് അദ്ദേഹം പറഞ്ഞു തരുന്നത്. അതാണ് ആദ്യം പറഞ്ഞത്, അല അന്നഹു സിഫത്തുൻ മജ്റൂറത്തുൻ. സിഫത്താകുമ്പോൾ മജ്റൂറത്താണ്, കാരണം അൽ മുത്തഖീൻ എന്നത് മജ്റൂറാണ്, ലിൽ മുത്തഖീൻ എന്നാണല്ലോ. അൽ മുത്തഖീൻ എന്നത് മജ്റൂറാണ്, അതിന്റെ സിഫത്താകുമ്പോൾ അതിന്റെ ഇറാബ് തന്നെയാണ് ഇതിനും ഉണ്ടാവുക. അപ്പൊ സിഫത്ത് സിഫത്തുൻ മജ്റൂറത്തുൻ, ജറു ചെയ്യപ്പെട്ട സിഫത്താണ് അല്ലദീന യുഅ്മിനൂന എന്ന ഈ ആയത്ത്. മുഖയ്യദത്തുൻ ലഹു, അൽ മുത്തഖീന എന്നതിന് ഖൈദ് നൽകുന്ന സിഫത്താണ്. ഇനി അടുത്ത മുവല്ലിഹത്തുൻ എന്നും മാദിഹത്തുൻ എന്നൊക്കെ പറയുന്നുണ്ട്. മുഖയ്യദത്തുൻ ലഹു ഖൈദ് നൽകുന്ന സിഫത്താണ് എന്ന് വെക്കുക എപ്പോഴാണ്? ഇൻ ഫുസ്സിറത്ത് തഖ്വ ബിതർക്കി മാലായംബഗി, തഖ്വ എന്നതിന് തർക്കുമാലായംബഗി എന്ന് വ്യാഖ്യാനം നൽകപ്പെട്ടാൽ, ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ഉപേക്ഷിക്കുക, വർജിക്കേണ്ടവയെ വർജിക്കുക എന്നാണ് തഖ്വ. സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഒഴിവാക്കേണ്ട ശിർക്കും പിഴച്ച പ്രവർത്തനങ്ങളിലൊക്കെ ഒഴിവാക്കുക എന്നാണ് തഖ്വ എന്നതിനർത്ഥമെങ്കിൽ. അപ്പോൾ മുത്തഖീൻ എന്നാൽ ഒഴിവാക്കേണ്ട കാര്യങ്ങളെയൊക്കെ ഒഴിവാക്കിയവർ എന്നാണ് അർത്ഥം നൽകപ്പെട്ടതെങ്കിൽ, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി എന്ന് തുടങ്ങുന്ന ഈ ആയത്ത് അതിന്റെ മുഖയ്യദത്തായ സിഫത്താണ്. അഥവാ ഒഴിവാക്കേണ്ടതിനെയൊക്കെ ഒഴിവാക്കിയ, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി അത് ചെയ്യേണ്ട കാര്യങ്ങളാണല്ലോ പറയുന്നത്, ഈ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത. അപ്പോൾ അൽ മുത്തഖീൻ എന്നതിന് മുഖയ്യദത്തായ സിഫത്താണ് എന്ന് വെക്കാം. തഖ്വയെ തർക്കുമാലായംബഗി എന്ന് തഫ്സീർ നൽകപ്പെട്ടാൽ. മുതറത്തബത്തുന അലൈഹി തർത്തീബ തഹ്ലിയത്തി അല തഹ്ലിയത്തി വ തസ്വീരി അല തസ്ഖീലി. ഈ സിഫത്ത് അൽ മുത്തഖീൻ എന്നതിന് മേൽ തർത്തീബാക്കപ്പെട്ടതാണ്, ക്രമീകരിക്കപ്പെട്ടതാണ്. എങ്ങനെ ക്രമീകരിക്കപ്പെട്ടതാണ്? തർത്തീബ തഹ്ലിയത്തി അല തഹ്ലിയത്തി, കാലിയാക്കലിന് ശേഷം ആഭരണമണിയിക്കുന്നത് പോലെ, എല്ലാം ഒഴിവാക്കിയതിന് ശേഷം അലങ്കരിക്കുക. ആദ്യം മൊത്തം ഒന്ന് ക്ലിയർ ചെയ്തു, വൃത്തിയാക്കി, വൃത്തിയാക്കിയതിന് ശേഷമാണല്ലോ നമ്മൾ അലങ്കരിക്കുക. അതേപോലെ അൽ മുത്തഖീൻ എന്ന് പറയുമ്പോൾ വ തസ്വീരി അല തസ്ഖീലി, ശുദ്ധീകരിച്ചതിന് ശേഷം ചിത്രം വരക്കുന്നത് പോലെ, എല്ലാം വൃത്തിയാക്കി കാലിയാക്കിയതിന് ശേഷം അലങ്കരിക്കുന്നത് പോലെ, എല്ലാം ശുദ്ധമാക്കിയതിന് ശേഷം ചിത്രം വരക്കുന്നത് പോലെ, ഒഴിവാക്കേണ്ട പ്രവർത്തനങ്ങളൊക്കെ ഒഴിവാക്കുക എന്ന അൽ മുത്തഖീൻ, ഒഴിവാക്കേണ്ട കാര്യങ്ങളൊക്കെ ഒഴിവാക്കി അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വ യുഖീമൂന സ്സലാത്ത, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക, ആ രൂപത്തിൽ തസ്ഖീലിന് ശേഷം തസ്വീർ ചെയ്യുന്നത് പോലെ, തഹ്ലിയത്തിന് ശേഷം തഹ്ലിയത്ത് ചെയ്യുന്നത് പോലെ, മുത്തഖീൻ എന്ന് എല്ലാം ഒഴിവാക്കി, ഒഴിവാക്കേണ്ട കാര്യങ്ങളൊക്കെ ഒഴിവാക്കി അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി എന്ന് പറഞ്ഞ് അലങ്കരിക്കുകയാണ്. ആ ഒരു രൂപത്തിലാണ് ഇത് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്, ഈ സിഫത്ത് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് വരും. മുഖയ്യദത്തായ സിഫത്താണ് എന്ന് വെക്കുമ്പോൾ, ഔ മുവല്ലിഹത്തുൻ, അല്ലെങ്കിൽ മുവല്ലിഹത്തായ സിഫത്തായി വെക്കാം. നേരത്തെ പറഞ്ഞു മൂന്ന് നിലക്കും നമുക്ക് മൂന്ന് തരത്തിൽ നമുക്ക് സിഫത്ത് ഇവിടെ ഗണിക്കാവുന്നതാണ്. മുഖയ്യദത്തായി ഗണിക്കാം എന്ന് പറഞ്ഞു. ഇനി മുവല്ലിഹത്തായും നമുക്കിവിടെ മുവല്ലിഹത്തായ സിഫത്താണ് എന്നത് പ്രകാരവും മുത്തഖീനോട് ബന്ധിച്ചതാണ് എന്ന് പറയാം. എപ്പോഴാണ് മുവല്ലിഹത്താണ് എന്ന് പറയാ? ഇൻ ഫുസ്സിറ ബിമാ യഉമ്മു ഫിഅല ഹസനാതി വ തർക സയ്യിആതി. തഖ്വ എന്നാൽ നന്മകൾ ചെയ്യുക, തിന്മകൾ വർജിക്കുക എന്നതിനെ ഉൾക്കൊള്ളിക്കുന്ന, രണ്ടിനെയും ഉൾക്കൊള്ളിക്കുന്ന, തിന്മകളെ ഉപേക്ഷിക്കുന്നതിനെ മാത്രമല്ല നന്മകൾ ചെയ്യുന്നതിനെയും ഉൾക്കൊള്ളിക്കുന്ന ഒരർത്ഥമാണ് തഖ്വക്കുള്ളത് എന്ന് തഖ്വക്ക് വ്യാഖ്യാനം നൽകപ്പെട്ടാൽ ഈ സിഫത്ത് മുവല്ലിഹത്തായ സിഫത്താണ് എന്ന് വെക്കാം. നേരത്തെ സൂചിപ്പിച്ചു, മുജ്മലായി മൗസൂഫിനെ പറഞ്ഞ് മുഫസ്സലായി അതേ അർത്ഥത്തെ തന്നെ പറയുന്ന സിഫത്തിനാണ് കാശിഫത്തായ സിഫത്ത്, മുവല്ലിഹത്തായ സിഫത്ത് എന്നൊക്കെ പറയാം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അൽ മുത്തഖീൻ എന്ന് മുജ്മലായി പറഞ്ഞു. അൽ മുത്തഖീൻ എന്നാൽ അതിന്റെ ആശയം ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന, നന്മകൾ ചെയ്യുകയും തിന്മകൾ വർജിക്കുകയും ചെയ്യുന്നവർ എന്നാണ് അൽ മുത്തഖീൻ എന്ന് വരുമ്പോൾ, ആ മുജ്മലായി പറഞ്ഞതിനെ മുഫസ്സലായി പറഞ്ഞു തരികയാണ്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വ യുഖീമൂന സ്സലാത്ത വ മിമ്മാ റസഖനാഹും യുൻഫിഖൂൻ. ഈ ഇമാനും ബിൽ ഗൈബും അതുപോലെ തന്നെ ഇഖാമത്തുസ്സലാത്തും അതുപോലെ തന്നെ ഇൻഫാഖും, ഈ മൂന്ന് കാര്യങ്ങളാണല്ലോ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമല്ല ചെയ്യേണ്ടവ ചെയ്യുക, വർജിക്കേണ്ടവ വർജിക്കുക എന്ന പരിധിയിൽ വരിക. ഇതിനേക്കാൾ കൂടുതൽ വരുന്നുണ്ട്. പക്ഷേ ഇതിനെ മുഫസ്സൽ എന്ന് പറയാനുള്ള കാരണം ഇത് യഥാർത്ഥത്തിൽ മുഫസ്സൽ തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇത് അങ്ങനെ എല്ലാറ്റിനെയും ഉൾക്കൊള്ളിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയുന്നത്? എല്ലാ നന്മകൾ ചെയ്യുന്നതിനെയും എല്ലാ തിന്മകൾ വർജിക്കുന്നതിനെയും അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്സലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ എന്ന ഈ പ്രയോഗം ഉൾക്കൊള്ളിക്കുന്നുണ്ട് എന്ന് പറയാനുള്ള കാരണം ലിസ്തിമാലിഹി, ഇത് ഉൾക്കൊള്ളിച്ചതിന് വേണ്ടി. അലാ മാ ഹുവ അസ്ലുൽ അഅമാലി വ അസാസുൽ ഹസനാതി മിനൽ ഈമാനി വസ്സലാത്തി വസ്സദഖ, അടിസ്ഥാനപരമായ കർമ്മങ്ങളുടെ മേൽ, എല്ലാ നന്മകളുടെയും ബേസിന് മേൽ, അടിത്തറയുടെ മേൽ ഈ ആയത്ത് ഉൾക്കൊള്ളിച്ചത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഫൈനഹ ഉമ്മഹാത്തുൽ അഅമാലിൻ നഫ്സാനിയ വൽ ഇബാദത്തിൽ ബദനിയ വൽ മാലിയ, സാമ്പത്തികമായ ആരാധനകളുടെ, ശാരീരികമായ ആരാധനകളുടെ, മാനസികമായ കർമ്മങ്ങളുടെ മാതാക്കളാണ്, ഉമ്മമാരാണ് ഈ മൂന്ന് കർമ്മങ്ങൾ, ഈമാനും അതുപോലെ തന്നെ സ്വലാത്തും സദഖയും. എങ്ങനെയുള്ള കർമ്മങ്ങൾ? അൽ മുസ്തത്ബഅതു ലിസായിര ത്വആത്തി, എല്ലാ അനുസരണകളെയും എല്ലാ ത്വആത്തുകളെയും തേടുന്ന, ഇതുണ്ടെങ്കിൽ ബാക്കിയുള്ളതൊക്കെ ഉണ്ട്. വത്തജന്നുബി അനിൽ മആസി ഗാലിബൻ, സാധാരണ രീതിയിൽ എല്ലാ തെറ്റുകളിൽ നിന്നുമുള്ള വർജിക്കലിനെയും എല്ലാ നന്മകൾ ചെയ്യലിനെയും തേടുന്ന അടിസ്ഥാനപരമായ കർമ്മങ്ങളാണ് ഈ പറഞ്ഞ മൂന്ന് കർമ്മങ്ങൾ, ഈമാനും സലാത്തും സദഖയും. അതുകൊണ്ട് തന്നെ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി എന്ന ഈ ആയത്ത് മുവല്ലിഹതായ സിഫത്താണ്. അലാ തറ, അത് എല്ലാറ്റിനെയും തേടുന്നു എന്നതിനെ, അഥവാ എല്ലാറ്റിനെയും ഇത് ഉൾക്കൊള്ളിക്കുന്നുണ്ട്, എല്ലാ കർമ്മങ്ങളെയും ഇത് ഉൾക്കൊള്ളിക്കുന്നുണ്ട്, എല്ലാ ഉപേക്ഷകളെയും ഇത് ഉൾക്കൊള്ളിക്കുന്നുണ്ട് എന്നതിന് ചില തെളിവുകൾ അദ്ദേഹം പറഞ്ഞു തരികയാണ്. അലാ തറ, നീ കാണുന്നില്ലേ, ഇലാ ഖൗലിഹി തആല, അള്ളാഹുവിന്റെ വാക്കിലേക്ക്, ഇന്ന സ്സലാത തൻഹ അനിൽ ഫഹ്ഷായി വൽ മുങ്കർ, തീർച്ചയായും നിസ്കാരം ചീത്ത അമ്ലേച്ഛ പ്രവർത്തനങ്ങളിൽ നിന്ന്, തെറ്റായ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ മനുഷ്യനെ തടയുന്നു, തെറ്റായ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ തടയുന്നു എന്ന് നിസ്കാരത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് നീ കണ്ടില്ലേ. അപ്പൊ നിസ്കാരം എന്നത് എല്ലാ ചീത്തകളെയും ഉപേക്ഷിക്കലിനെ തേടുന്ന ഒരു പ്രയോഗമാണ് വയുഖീമൂന സ്സലാത എന്ന പ്രയോഗം എന്ന് മനസ്സിലായി. അതുപോലെ വഖൗലിഹി അലൈഹി സ്വലാത്തു വസ്സലാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ വാക്കും നീ കാണുന്നില്ലേ, അസ്സലാത്തു ഇമാദുദ്ദീൻ വസ്സകാത്തു ഖന്തറത്തുൽ ഇസ്ലാം, മതത്തിന്റെ തൂണാൻ നിസ്കാരം, ഇസ്ലാമിന്റെ പാലമാണ് സകാത്ത് എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞതും നീ കാണുന്നില്ലേ. ഇതുകൊണ്ട് തന്നെ നിസ്കാരം, ഈമാൻ, നിസ്കാരം, സദഖ, ഇത് മൂന്നും ഉൾക്കൊള്ളിച്ചാൽ ബാക്കി എല്ലാ കർമ്മങ്ങളെയും ഈ ആശയം, ഈ മൂന്നും ഉൾക്കൊള്ളിക്കുന്നുണ്ട്, തേടുന്നുണ്ട്. എല്ലാ ത്വആത്തിനെ മാത്രമല്ല, എല്ലാ വർജിക്കേണ്ട കാര്യങ്ങളെ ഉപേക്ഷിക്കാനും ഇത് തേടുന്നുണ്ട്. അതുകൊണ്ടല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി എന്നത് മുവല്ലിഹതായ സിഫത്താണ്. മുത്തഖീൻ എന്നതിന്, മുത്തഖീൻ എന്നത് മുജ്മലും ഇത് മുഫസ്സലും തന്നെയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു തരുന്നത്. അങ്ങനെ ഒന്നുകിൽ ഇത് മുഖയ്യദതായ സിഫത്താകാം, അല്ലെങ്കിൽ മുവല്ലിഹതായ സിഫത്താവാം. ഔ മസൂഖത്തുൽ ലിൽ മദ്ഹി ബിമാ തളമ്മനഹു അൽ മുത്തഖീൻ. മസൂഖത്തുൽ ലിൽ മദ്ഹി എന്നും ചില നുസ്ഖകളിൽ മാദിഹത്തുൻ എന്നുമുണ്ട്. അഥവാ മദ്ഹത്തുൻ എന്ന് പറഞ്ഞാൽ മദ്ഹ് ചെയ്യുന്ന സിഫത്താണ്. മസൂഖത്തുൽ ലിൽ മദ്ഹി എന്ന് പറഞ്ഞാലും മദ്ഹിന് വേണ്ടി കൊണ്ടുവരപ്പെട്ട സിഫത്താണ്. എന്തുകൊണ്ട് മദ്ഹ് ചെയ്യ? ബിമാ തളമ്മനഹു, ഈ പറയപ്പെട്ടവ ഉൾക്കൊള്ളിക്കുന്ന ആശയം കൊണ്ട് മദ്ഹ് ചെയ്യുക. അൽ മുത്തഖീന, മുത്തഖീങ്ങളെ മദ്ഹ് ചെയ്യുക. വ തഖ്സീസുൽ ഈമാനി ബിൽ ഗൈബി വ ഇഖാമത്തു സ്സലാത്തി വ ഈതാഇ സ്സകാത്തി ബിദ്ദിക്രി. ഈമാനും ബിൽ ഗൈബും ഇഖാമത്തു സ്സലാത്തും ഈതാഉ സ്സകാത്തും മാത്രം പറഞ്ഞത് ഇൽഹാറുൻ ലിഫല്ലിഹ, അവയുടെ ശ്രേഷ്ഠതയെ പ്രത്യക്ഷമാക്കലാണ്, വെളിവാക്കലാണ്. അലാ സാഇരിമായ ദുഖുലു തഹ്തസ്മി തഖ്വ, തഖ്വ എന്ന പേരിന്റെ ചുവടെ പ്രവേശിക്കുന്ന ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും ഈ മൂന്ന് കാര്യങ്ങൾ എത്രമാത്രം ഉത്കൃഷ്ടമാണ് എന്നതിൻ്റെ മേൽ അറിയിക്കാനാണ്, എന്നതിന് മേലുള്ള എന്നത് വെളിവാക്കി തരികയാണ്. ഈ മൂന്ന് കാര്യങ്ങളെ മാത്രം പ്രത്യേകമായി പറഞ്ഞിട്ടുള്ളത് കൊണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു തരുന്നു. ഇങ്ങനെ സിഫത്താണ്, മജ്റൂറത്തായ സിഫത്താണ് എന്ന് വെക്കുമ്പോൾ ഈ മൂന്ന് തരത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാവുന്നതാണ്. ഔ അല അന്നഹു മദ്ഹുൻ മൻസൂബുൻ ഔ മർഫുഉൻ ബിതഖ്ദീരി അഅനി ഔ ഹും അല്ലദീന. അല്ലെങ്കിൽ സിഫത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയാറുള്ളത് പോലെ അഅനി എന്ന, അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നു എന്നാണല്ലോ അഅനിയുടെ അർത്ഥം. അഅനി എന്ന കളയപ്പെട്ട ഒരു ഫീലിന്റെ മഫ്ഊലായിട്ട് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വരാം. അല്ലെങ്കിൽ ഹും എന്നതിന്റെ, ഹും എന്ന കളയപ്പെട്ട മുബത്തദയിന്റെ ഖബറായിട്ട് അല്ലദീന വരാം. ഹും അവരാകുന്നത് അഥവാ അൽ മുത്തഖീന ആകുന്നത് അല്ലദീന, അങ്ങനെ ഖബറായിട്ട് വരാം. അതാണ് ലഫ്ഫു നിസ്ര മുറത്തബായി മദ്ഹുൻ മൻസൂബുൻ ഔ മർഫൂഉൻ ബിതഖ്ദീരിയാനി ഔ ഹും എന്ന് പറഞ്ഞത്. മൻസൂബുൻ ബിതഖ്ദീരിയാനി മർഫൂഉൻ ബിതഖ്ദീരിഹും, അങ്ങനെയാണ് ഉണ്ടാവുക. നമ്മൾ മുഖ്തസറിലൊക്കെ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ അൽ മുത്തഖീൻ എന്നതിനോട് ബന്ധിച്ചതാണ് എന്ന് വെക്കാം. ഇനി അതിന്റെ ഖസീമാണ് പറയുന്നത് വ ഇമ്മ മഫ്സൂലുൻ അൻഹു, മുത്തഖീൻ എന്നതിനോട് ബന്ധിക്കാത്തതാണ്, ഇത് വേറെ തന്നെ ഒരു കാര്യം തുടങ്ങാണ് എന്ന് വരാം. മർഫുഉൻ ബിൽ ഇബ്തിദാഇ, ഇബ്തിദ കൊണ്ട് റഫ് ചെയ്യപ്പെട്ടതാണ്, അഥവാ അല്ലദീന എന്നത് മുബ്തദയാണ്, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി ആകുന്നത്, അങ്ങനെയുള്ള നമ്മൾ മുബ്തദയെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി അർത്ഥം വെക്കാറുള്ളത്. അപ്പൊ ഇത് പ്രത്യേകം മുബ്തദയാണ്. വ ഖബറുഹു, ഇതിന്റെ ഖബർ ഉലായിക്ക അലാ ഹുദൻ, ശേഷം വരാനിരിക്കുന്ന ഉലായിക്ക അലാ ഹുദൻ, അല്ലാദീന യുഅ്മിനൂന ബിൽ ഗൈബി ഇങ്ങനെയുള്ള വിശേഷണങ്ങൾ ഉള്ളവർ ഉലായിക്ക അലാ ഹുദൻ എന്ന് പറഞ്ഞതിന്റെ ഖബർ ശേഷം വരുന്നുണ്ട്. ഫയകൂനുൽ വഖ്ഫു അലൽ മുത്തഖീന താമൻ, അങ്ങനെ വരുമ്പോ അൽ മുത്തഖീൻ എന്നിടത്ത് വഖ്ഫ് ചെയ്തത് താമൻ, താമായ വഖ്ഫാകും. അൽ മുത്തഖീൻ എന്നതിന്റെ സിഫത്താണ്, അല്ലെങ്കിൽ സിഫത്തിന്റെ അർത്ഥത്തിലാണ്. അനിയോ ഹും എന്നതോ ഒക്കെ സങ്കല്പിച്ച് പറയുകയാണെങ്കിലും അതിനോ അതിന്റെ സിഫത്തിന്റെ മാനയിൽ തന്നെയാണല്ലോ ഉണ്ടാവുക. ആ നിലയിൽ അതിനോട് ബന്ധിച്ചതാണ്, അൽ മുത്തഖീൻ എന്നതിനോട് ബന്ധിച്ചതാണ് എന്ന് വരുമ്പോൾ അൽ മുത്തഖീൻ എന്നിടത്ത് ഉള്ള വഖ്ഫ് താമാവില്ല. എന്നാൽ അതിനോട് ബന്ധിച്ചതല്ല, ഇത് പ്രത്യേകം മുസ്തഖില്ലത്തായ ജുംലയാണ് എന്ന് വരുമ്പോൾ അൽ മുത്തഖീൻ എന്നിടത്തുള്ള വഖ്ഫ് താമാവും എന്നാണ് അദ്ദേഹം പറഞ്ഞു തരുന്നത്. ഇൻഷാല്ലാഹ് ഇനി യുഅ്മിനൂന എന്ന ഈമാനുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നമുക്ക് പറയാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ ആ ചർച്ചകൾ നമുക്ക് ആരംഭിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ കലാമിനെ മനസ്സിലാക്കാനും അതിന്റെ സൗന്ദര്യത്തെ ആസ്വദിക്കാനും അനുഭവിക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.